ഇത്തൊന്നുതാൻ വിവിധമായി വിലസുന്ന വിത്ത് ഒന്ന് താൻ എന്ന് വെച്ചാൽ വിത്ത് ഒന്ന് തന്നെയാണ്, അതിന്റെ ഒരു വിത്ത് തന്നെയാണെന്നർത്ഥം. വിത്ത് ഒന്ന് താൻ എന്ന് വെച്ചാൽ ഒരു വിത്ത് തന്നെയാണ്, വിവിധമായി പലതായി വിലസുന്നു അനുഭവപ്പെടുന്നു. ഇതിങ്കൽ എന്ന് വെച്ചാൽ ഇവയിൽ, ഇവയിലെന്ന് വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ പലതായി അനുഭവപ്പെടുന്ന പ്രപഞ്ചത്തിൽ അർത്ഥാന്തരം അന്യതർത്ഥം അർത്ഥാന്തരം. അർത്ഥം എന്ന് വെച്ചാൽ വസ്തു, അർത്ഥാന്തരം എന്ന് വെച്ചാൽ അന്യവസ്തു. ഇതിങ്കൽ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ അർത്ഥാന്തരം അന്യവസ്തു വിശേഷമായി ചെറുതുമില്ല. വിശേഷമായി എന്ന് വെച്ചാൽ ഭിന്നമായി, ചെറുതുമില്ല അല്പം പോലുമില്ല. ഇതാണ് സിദ്ധാന്തം. പിന്നെ ഞാനൊരു ഉദാഹരണം പറയുന്നു, സാറിന് പറയുന്ന ഉദാഹരണം തന്നെ. രജ്ജസ്വരൂപം അറിയാതെ ഇരുളാൽ ഇവർത്ത സർപ്പം നിനയ്ക്ക് ഇത് രജ്ജുവിൽ നിന്ന് വേറോ? രജ്ജസ്വരൂപം അറിയാതെ രജ്ജുവിന്റെ സ്വരൂപത്തെ അറിയാതെ എന്ന് വെച്ചാൽ രജ്ജുവിനെ അറിയാതെ, രജ്ജു സ്വരൂപം എന്ന് വെച്ചാൽ രജ്ജുവിനെ തന്നെ അതറിയാതെ കൊണ്ടറിയുന്നില്ല. അതിന് കാരണമാണ് പറഞ്ഞത് ഇരുളാൽ ഇരുട്ടുകൊണ്ട്, ഇരുട്ടുകൊണ്ട് കയറിനെ അറിയാതെ വിവർത്ത സർപ്പം നിനയ്ക്ക് വിവർത്ത സർപ്പമായി കരുതുകയാണെങ്കിൽ എന്തിനാ ആ കയറിനെ? ഇത് ആ വിവർത്ത സർപ്പം, വിവർത്ത സർപ്പം എന്ന് വെച്ചാൽ ആരോപിതമായ സത്യത്തിലില്ലാത്തതായ സർപ്പം, രജ്ജുവിൽ നിന്ന് വേറോ? അത് രജ്ജുവിൽ നിന്ന് വേറെയാണോ എന്ന് ചോദിച്ചാൽ വേറെയല്ല. ചോദ്യം നിഷേധാർത്ഥത്തിലാണ്. സർപ്പം കയറിൽ നിന്ന് വേറെയല്ല. ഇവിടെ പറയുന്ന ആദ്യത്തെ രണ്ടു പേർ ഈ പറയുന്ന സിദ്ധാന്തവും മുമ്പ് അടുത്ത് പിന്നെ രണ്ടുപേരീ പറയുന്ന ദൃഷ്ടാന്തവും പറഞ്ഞ കാര്യം തന്നെയാണ്. അദ്വൈതത്തിൽ സ്ഥിരം പറയുന്ന കാര്യം ഉപനിഷത്തുകളും അതിനോട്ട് പറയുന്ന കാര്യം മനുഷ്യത്ത് പറയാൻ എന്താണ്? ഒരു ആലിന്റെ വിത്തിൽ നിന്ന് അണിമാച്ച വളരെ സൂക്ഷ്മമായ ആലിന്റെ വിത്തിൽ നിന്ന് വലിയൊരാലുണ്ടാകുന്നത് പോലെ അതിസൂക്ഷ്മമായ ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചമുണ്ടായി. അത് വ്യാഖ്യാനിക്കുന്ന എല്ലാവരും അത് തന്നെ പറയും. ശങ്കരാചാര്യം ഇതെന്ന് പറയുന്നു, ഗുരു അതിൽ തന്നെ പറയുന്നു. ഒരു ബ്രഹ്മത്തിൽ നിന്ന് ആലിൽ നിന്ന് ആൽവിത്തിൽ നിന്ന് വൃക്ഷമുണ്ടായതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്ന എല്ലാ ആസ്തികന്മാരും പറയുന്ന കാര്യമാണ്. പക്ഷെ അത് തന്നെയാണ് വിത്തൊന്നുതാണ്. ആ വിത്ത് തന്നെയാണ് വിവിധമായി പലതായി വിലസുന്നത്, അനുഭവപ്പെടുന്നത്. ഈ പ്രപഞ്ചമായി അനുഭവപ്പെടുന്നതും അത് തന്നെ എന്ന് പറയുന്ന അദ്വൈതികളുടെ സിദ്ധാന്തമാണ്. ഈ പ്രപഞ്ചമായി അനുഭവപ്പെടുന്നത് ബ്രഹ്മം തന്നെയാണ് അദ്വൈതികളും ശങ്കരാചാര്യരുടെയും മറ്റ് സിദ്ധാന്തം. അതിൽ അദ്വൈതം പറയുന്നതിന് പ്രത്യേകിച്ച് പറയുന്ന എന്താണ്? ഇങ്ങനെ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം സത്യമല്ല, അത് മിഥ്യയാണ്, അതൊക്കെ അനിർവചനീയമാണ്. സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്ത, അതിനുവേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറയുന്നത്. എന്താണ് അത്? രജ്ജു സർപ്പം പോലെ എന്ന് പറഞ്ഞു. പ്രപഞ്ച രജ്ജു സർപ്പം പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ട, അത് മിഥ്യയാണ്. പ്രപഞ്ചം രജ്ജു സർപ്പം പോലെയാണെന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ, അവരാണ് അദ്വൈതി, വേറെ ആരും അത് പറയത്തില്ല. രജ്ജു സർപ്പം പോലെ എന്ന് പറഞ്ഞാൽ മിഥ്യയാണ്, അനിർവചനീയമാണ്, സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയത്തില്ല. ഇതൊക്കെ ഇങ്ങനെ സമർത്ഥിക്കുന്നത് അദ്വൈതികൾ സമർത്ഥിക്കുന്നത് യുക്തികൾ ഉപയോഗിച്ചിട്ടാണ്. യുക്തി എന്ന് വെച്ചാൽ കേവല യുക്തി, ഈ പറയുന്നത് ഒരു സിദ്ധാന്തമായിട്ട് പറയുകയാണ്, എന്ന് വെച്ചാൽ ഒരു തിയറി, ഒരു തിയറിയായിട്ട് പറയുക. യുക്തി വിചാരത്തിലുള്ള അപ്പൊ അതിന് ഉദാഹരണവും പറയും. വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൽ നിന്നുണ്ടാകുന്ന ആ വൃക്ഷം മിഥ്യയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വിത്ത് ഒരു സത്യമാണ്, വൃക്ഷവും സത്യമാണ്. പക്ഷെ അതിനെ വിട്ടിട്ട് അത് രജ്ജുവല സർപ്പം പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ മിഥ്യയായി. അത് താർക്കികമായ യുക്തികളും കൊണ്ട് സമർത്ഥിക്കുകയാണ്. യുക്തിയിലൂടെ സമർത്ഥിക്കുന്ന ഒരു കാര്യമാണ് മിഥ്യാത്വം. പ്രപഞ്ചം വാസ്തവത്തിൽ അങ്ങനെയാണ് എന്ന് യുക്തിയിലൂടെ പറയും. അപ്പോ പ്രപഞ്ചത്തിന്റെ വസ്തുസ്ഥിതി അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ വസ്തുസ്ഥിതിയെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, വിശദീകരിക്കുന്നതെന്നനുസരിച്ചിരിക്കുന്നു. പഴയകാലത്ത് ഇതൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ ഈ പ്രപഞ്ച കാരണത്തെക്കുറിച്ചൊക്കെ അറിയാൻ വേറെ വഴിയൊന്നുമില്ല, യുക്തിയേ ഉള്ളൂ. യുക്തിയിലൂടെ ചിന്തിച്ച് അങ്ങനെ തത്വവിചാരമൊന്നും ചിന്തിച്ച് ഒറ്റയ്ക്കും കൂട്ടായും ചിന്തിച്ച് തർക്കിച്ചും കണ്ണിച്ചും യോജിച്ചും എല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള സിദ്ധാന്തം കൊണ്ടെത്തിച്ചേരുന്നത്. ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുക്തിയിലൂടെ അത് ശരിയാണ്. ഇത്രയും നമുക്ക് പറയാൻ പറ്റും. യുക്തി എന്ന് പറയുമ്പോൾ യുക്തിക്ക് അവരുപയോഗിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിലൂടെ യുക്തി വിചാരം ചെയ്താൽ എല്ലാവരും ഒരേ മാനദണ്ഡങ്ങളിലായിരിക്കില്ല യുക്തി വിചാരം ചെയ്യും. ആ വഴിക്ക് ഇങ്ങനെ യുക്തി വിചാരം ചെയ്തു കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് മറ്റുള്ളവരെയൊക്കെ ഹണ്ണിച്ചിട്ട് ശബ്ദ സിദ്ധാന്തത്തെ സമർത്ഥിച്ചുകൊണ്ട് അദ്വൈതികൾ എത്തിച്ചേരുന്ന ഈ പറയുന്ന കാര്യം. പിന്നെ അതിലൂടെ കൂടുതലായിട്ട് പറയുന്നത് രജ്ജുസർപ്പത്തെ എടുത്തു കാണിക്കുമ്പോൾ രണ്ടു കാര്യം പറയുന്നു. ഒന്ന്, സർപ്പം മിഥ്യയായതുപോലെ പ്രപഞ്ചവും മിഥ്യയാണ്. മറ്റൊന്ന് പറയുന്നത് എന്താണ്? സർപ്പം എങ്ങനെയാണോ കയറിൽ നിന്ന് വേറെ അല്ലാത്തതുകൊണ്ട് സത്യമായിരിക്കുന്നത്, അതുപോലെ സച്ചിദാനന്ദത്തിൽ നിന്ന് വേറെ അല്ലാത്തതുകൊണ്ട് സത്യമാണ്, ഇതും പറയും. അദ്വൈതത്തിൽ ഇങ്ങനെയും പറയും. ഇതിനൊക്കെ യുക്തികളുണ്ട്. നമുക്ക് പരസ്പര വിരുദ്ധമെന്ന് തോന്നുമെങ്കിലും യുക്തിയിലൂടെ ഒരാൾക്ക് സമർത്ഥിക്കാൻ പറ്റിയാൽ അത് ശരി, അത്രയേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കാര്യത്തിന് യുക്തിയുണ്ടോ എന്നുള്ളതാണ്. ഒരാൾക്ക് ഈ പ്രപഞ്ച സത്യമാണെന്ന് യുക്തിയിലൂടെ സമർത്ഥിക്കാമെങ്കിൽ അത് സത്യമാണ്. അല്ല, പ്രപഞ്ചം മിഥ്യയാണെന്ന് രജ്ജുസർപ്പത്തിൽ പോലെ മിഥ്യയാണെന്ന് പറയാൻ സമർത്ഥിക്കാൻ പറ്റും, അത് മിഥ്യയാണ്. രണ്ട് സമർത്ഥിക്കാൻ പറ്റും, രണ്ട് ശരിയാണ്, ഇത്രയേ ഉള്ളൂ. യുക്തിയിലൂടെ എന്ത് സാധിക്കും? പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? മനുഷ്യരുടെ വിശ്വാസം. വിശ്വാസം അവരവരുടെ താല്പര്യമനുസരിച്ച് ചെയ്തുകൊണ്ട് വിശ്വസിക്കാം. സത്യമെന്ന് വിശ്വസിക്കാം, മിഥ്യയെന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ രണ്ട് തള്ളിക്കളയാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അദ്വൈതം ഇതാണ് ഈ പറയുന്നു. ഈ തത്വചിന്തകന്മാരുടെ എല്ലാം പഴയ രീതി ഇതാണ്. ഗ്രഹണം, ധാരണം, മോഹം, അപോഹം, സിദ്ധാന്തം, എല്ലാവരും ഈ ഒരു രീതി അസ്വീകരിക്കുന്നു. അപ്പൊ ആ സിദ്ധാന്തം എങ്ങനെയാണോ അവർക്ക് സമർത്ഥിക്കുക. ഗ്രഹണം എന്ന് വെച്ചാൽ ആദ്യം ഇതിനെയൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുപാടുകൾ ഇന്ന് ചെയ്യുന്ന പോലെ തന്നെ പഴയ കാലത്ത് ഇതിനെയൊക്കെ എങ്ങനെ മനസ്സിലാക്കും? പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഉപയോഗിച്ച് മനസ്സിലാക്കുക, അതാണ് ഗ്രഹണം. എത്ര മാത്രം മനസ്സിലാക്കുമോ അത്രയും മനസ്സിലാക്കും. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ മനസ്സിലാക്കുന്നു, മനസ്സ് കൊണ്ട് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പം അതുവരെയുള്ള ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അതിലൂടെയും മനസ്സിലാക്കും. പഴയകാലത്ത് ഒരാൾക്ക് സർവജ്ഞനാകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. ഒരുവിധം ഇന്നത്തെ അപേക്ഷിച്ച് വളരെ എളുപ്പം സാധിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഒരാൾക്ക് എളുപ്പ സർവജ്ഞനാകാൻ പറ്റും? ആ, ഇന്ന് മനുഷ്യൻ നേടിയ അറിവ് വളരെ കുറവാണ്. മനുഷ്യന്റെ പരിണാമത്തിന്റെ ഒരു ഘട്ടമാണ് ആയിരം വർഷം മുമ്പെന്ന് പറയുന്നു. അന്ന് നിലവിലുള്ള ശാസ്ത്രങ്ങളെല്ലാം മനസ്സിലാക്കുക, ഏകദേശം അടുത്ത കാലം വരെയൊക്കെ അങ്ങനെയായിരുന്നു. ഈ ആധുനികമായ ശാസ്ത്രം വരുന്നത് വരെ പക്ഷെ നമ്മുടെ അറിവെന്ന് പറയുന്നത് പൗരസ്ത്യവും പാശ്ചാത്യവുമായി പിരിഞ്ഞപ്പോൾ പിന്നെ അസാധ്യമായി. നമ്മളിവിടുത്തെ അറിവെല്ലാം നമ്മൾ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയാലും അവിടുത്തെ അറിവ് ഉടനെ നേടുക എന്ന് പറയുന്നു മനുഷ്യനൊരു വലിയ ടാസ്ക്കായി. അത്ര എളുപ്പമാണ്. ഒരു ചട്ടമ്പിസ്വാമിയെ കുറിച്ച് സർവജ്ഞൻ എന്നെഴുതി. സഹോദരനയ്യപ്പനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ സഹോദരനയ്യപ്പൻ പറയുന്നുണ്ട്, ചട്ടമ്പിസ്വാമിയായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പോയി. അപ്പോ ഒരു സഹോദരനയ്യപ്പനോട് ചോദിച്ചു എന്നാണ്, അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തതായ എന്തെങ്കിലും വിഷയമുണ്ടോ? നമ്മുടെ നാട്ടിൽ അന്ന് ഉണ്ടായിരുന്ന പ്രസിദ്ധങ്ങളായിരുന്നു മിക്കവാറും എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിവുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് എല്ലാം അറിഞ്ഞൊന്നല്ല. അപ്പം പാശ്ചാത്യ നാടുകളിൽ അവിടെ ഒരു വലിയ വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലമാണ്, അതൊന്നും അറിയണമെന്നില്ല. പക്ഷെ നമ്മുടെ ഈ നാട്ടിലുള്ള ഇത്തരം ശാസ്ത്രങ്ങൾ, പ്രാചീനമായ ശാസ്ത്രങ്ങളെല്ലാം അറിഞ്ഞു എന്നും ഗുരു പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഗുരു സർവജ്ഞൻ എന്നെഴുതിയത്. ഒരുപാട് വിഷയങ്ങൾ അറിയാമെന്നുള്ളത് ഒരാളെന്നുള്ളതാണ്. എല്ലാം അറിയുക എന്ന് പറഞ്ഞാൽ സാന്ദർഭികമായി ഓർമ്മ വന്നുകൊണ്ട് അത് പറയുകയാണ്, പറയുന്നതിന് പ്രത്യേകിച്ചൊരു ഇടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു വീഡിയോ ഉണ്ട്. സച്ചിദാനന്ദ സ്വാമി ഇവിടെ ഇരുന്നുകൊണ്ട്, മിക്കവാറും ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എന്താണ്, ചട്ടമ്പി സ്വാമിക്ക് പുസ്തകങ്ങളൊക്കെ എഴുതിയത് വേറെ കോപ്പി അടിച്ചെഴുതിയാണെന്ന് ഇവിടെ വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നത് പ്രസംഗിച്ചത്. അതിന് അതിന്റെ താഴെ ഒരുപാട് ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്, എന്നാ കോപ്പി അടിച്ചാണ്. ഇപ്പൊ ഗുരുവിന്റെ അഭിപ്രായം ചട്ടമ്പി സ്വാമിയെ കുറിച്ച് സർവജ്ഞനെന്നാണ്. നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായം എന്താണ്? ദീപേടി എന്നാണ്. ദീപേടി എന്ന് കേട്ടിട്ടുണ്ട്, കോപ്പി അടിക്കും. ഇപ്പൊ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു പേരാണ് ദീപേടി. ഒരു കോളേജ് അധ്യാപിക മറ്റാണ് അവർ കോപ്പി അടിച്ച ഒരു കവിത, ഒരുപാട് വിവാദമായതാണ്. നമുക്ക് കോപ്പി അടിക്കുക, ദീപേടിക്കുന്നു. അല്ല, സച്ചിദാനന്ദ സ്വാമി യാതൊരു എന്താണ് ഉളുപ്പും ഇല്ലാതെ എന്ന് പറയണം. എന്താണ് ചട്ടമ്പി സ്വാമി അതൊക്കെ കോപ്പി അടിച്ചു. അപ്പൊ ഗുരുദേവൻ ആരായി? അങ്ങനെ ധൈര്യമായി പറയണോ? ചട്ടമ്പി സ്വാമി ഗുരുവിനാരായി? ചട്ടമ്പി സ്വാമിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടായിട്ട് പറയുന്നതല്ല. വിവരക്കേട് പറയുമ്പോൾ നമ്മളത് തുറന്നു കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ ഇതൊക്കെ വലിയ കാര്യമാണെന്ന് വിചാരിക്കും. ശിവജിയുടെ പ്രസിഡന്റ് കാര്യമൊക്കെ ശരിയായിരുന്നു, പക്ഷെ വിവരക്കേട് ആര് പറഞ്ഞാലും ഞാൻ വിവരക്കേട് തന്നെ പറയും. ഈ സഹോദരനയ്യപ്പനോട് പറഞ്ഞായിട്ട് സഹോദരനയ്യപ്പൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അല്ല, അതിനെ അതിന്റെ ഞാനിപ്പോ പറഞ്ഞത് അതും പറയുന്നുണ്ട്. അതിന്റെ അറിവില് ചട്ടമ്പി സ്വാമിയും ഗുരുവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് സഹോദരനയ്യപ്പ ഇത് പറയുന്നത്. എന്നിട്ടാണ് നമ്മുടെ സച്ചിദാനന്ദ സ്വാമി പറയുന്നത് അതൊക്കെ കോപ്പി അടിച്ചാണ് എന്ന് ആരോ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ എനിക്കും അറിയാം. അപ്പോ അതെഴുതിയ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ അത് ഈ നായന്മാരും വെള്ളാളർ നായന്മാരിലും ആരാണ് കേമൻ എന്നുള്ള ഒരു പ്രശ്നം വന്നു. ഇത് എഴുതിയത് ഈ വെള്ളാള നായർ എന്ന് പറഞ്ഞൊരു ഭാഗം. അപ്പോ ഇവര് തമ്മിൽ എന്തോ തർക്കമുണ്ട്, അതെനിക്ക് ശരിക്കും അറിയത്തില്ല. അതുകൊണ്ട് അതിന്റെ പക തീർത്താണ് ചട്ടമ്പി സ്വാമി എടുത്ത് അയാൾ കുറെ ഇങ്ങനെ എഴുതി. ഒരാള് അപ്പോ അത് ഈ അതും ജാതി വിളക്ക് തന്നെ. അതാണ് മരുന്നൊക്കെ പഴയ പഴയകാലത്തെ എന്താണ് കച്ചവടക്കാരെയാണ്. കച്ചവടക്കാരെന്ന് വെച്ചാൽ പഴയ കണക്കിന് സ്വീകരിച്ചു നോക്കി അവർ വൈശ്യരാണ്. അപ്പോൾ നായന്മാരെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ ശൂദ്രരാകും. അപ്പോൾ അവിടെ വൈശ്യനാണോ കേമോ അതേ ശൂദ്രനാണോ കേമോ എന്നുള്ള ജാതി വഴക്ക് കേഴ് ഇതിൻ്റെ ഉള്ളി കിടക്കുന്നത്. ഇത് ചൂണ്ടാണ് ഇത് കേഴുന്നത്. അതിനെ കയറ്റപിടിക്കുക പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ടെൻഷൻ എടുത്ത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞേക്കുക ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത് മേരടത്ത് എന്ന് എന്താണ് ഇതേ സത്യദാന സ്വാമി പ്രസംഗിക്കുന്ന കേട്ട് ചട്ടമ്പി സ്വാമി വലിയ മഹാനാണെന്ന് ഇതില്ല കേട്ടത്. അവസരം പോലെ പറയുക. ഒന്നും ശരിയല്ല. സ്വന്തം ആൾക്കാരെ കാണുമ്പം എല്ലാം മറന്നു പോകുക. അവരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക. മറുപക്ഷത്തെ കാണുമ്പോൾ അവരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക. ഇതൊന്നും ശരിയായ കാര്യമാണ്. ശിവലിയുടെ പ്രസിഡന്റൊക്കെ ആയിരിക്കുമ്പം കുറച്ച് പക്വതയോടുകൂടി സംസാരിക്കും. പബ്ലിക്കിൽ പ്രത്യേകിച്ച് ഇനി സ്വകാര്യമായി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നും പബ്ലിക്കിൽ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സ്വാമിയുടെ കൂടെ നടക്കുന്ന ആളല്ലേ, കാണുമ്പം പറഞ്ഞ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു സാരഥി. അപ്പൊ ചിലപ്പോ പറയും എന്താണ് അത് പന്മനെ ഇരുന്നതിന്റെ ഒരു ഇതുകൊണ്ട് പറയണം. ഞാൻ പന്മനെ ചെന്നപ്പോ അവിടെ ഉള്ളവർ പറഞ്ഞു ഇതാണ് ശിവഗിരിയിൽ നിന്ന് വന്നുകൊണ്ടാണ് സ്വാമിക്ക് ഒരു പൂർണമായി ഇങ്ങോട്ട് ചേരുന്നില്ല എന്ന് അവിടെയുള്ളവരും പറഞ്ഞിട്ടുണ്ട്. അതല്ല എനിക്ക് പ്രശ്നമാണ്. എന്താണ് നല്ലത് തന്നെ. അത് സ്ഥാനക്കയറ്റില്ലേ, ഖജാൻജിയുടെ സ്ഥാന സാരഥിയാകുന്നതിന് ഉയർന്ന സ്ഥാനമില്ലേ, പ്രസിഡന്റിന്റെ സാരഥിയാകും പ്രൊമോഷൻ ഇല്ലേ. അതിന് കുഴപ്പമൊന്നുമില്ല. ഓ ഇതൊക്കെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഇപ്പൊ രണ്ടു തരത്തിൽ പറയാം. ഒന്നെന്താണോ ഇതൊക്കെ മിഥ്യയാണ്. അപ്പൊ മിത്തും വൃക്ഷവും എന്നുള്ള ആ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഇത് മിഥ്യയാണെന്ന് സമർത്ഥിക്കാൻ പറ്റില്ല. അതിനാണ് ഇവിടെ രജ്ജു സർപ്പമുള്ളത്. പക്ഷെ അതിലൂടെ മറ്റൊരു കാര്യം പറയാം. എന്താണ് ഇതെല്ലാം തന്നെയാണ് വൃക്ഷമായിരിക്കും. ഇത് രണ്ടും പറയാം, രണ്ടു തരത്തിലും പറയാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ പഴയ രീതി എന്ന് പറയുന്നത് ഗ്രഹണം ധാരണം ഊഹം അപോഹം സിദ്ധാന്തം ഈ പറയുന്ന ഒരു പ്രാചീന രീതി ഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാ ചുറ്റുപാടും ഗ്രഹിക്കുക, അന്ന് ഇതേ വഴിയുള്ളൂ. പിന്നെ മനസ്സുകൊണ്ട് അറിയുക, അറിയുമ്പോൾ പഴയ ശാസ്ത്രങ്ങൾ എന്ന് പറയുക. അതാണ് ഞാൻ സർവജ്ഞതയിലേക്ക് പോയത്. അപ്പോ അന്ന് സർവജ്ഞനാകെ എളുപ്പമാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ലോകത്തിന്റെ മറുഭാഗത്തും മനുഷ്യരുണ്ടെന്നും അവർക്കും അറിവുണ്ടെന്നും ബോധമുണ്ടെങ്കിൽ നമുക്ക് സർവജ്ഞനാകാൻ പറ്റത്തില്ല. പ്രയാസം. ഇവിടെയുള്ളൊരു ഇങ്ങനെ കടലിനക്കരെ വിജ്ഞാനം ഉണ്ടെന്നൊക്കെ അറിയുന്നത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ്. അവരും വേർക്കതെന്ന് അറിയില്ലവരും അറിയാവുന്നെങ്കിൽ തന്നെ വളരെ കുറവായിരുന്നു. അതിനൊന്നും പറഞ്ഞിരുന്നത് അറബികൾ കച്ചവടക്കാർ എന്നാണ് കുറച്ചൊക്കെ അറിയുന്നത്. ഗ്രീക്കുകാർ എന്നാണ് കുറച്ചൊക്കെ അറിഞ്ഞത്. ഗ്രീക്കിൽ നിന്ന് നേരെ ഇന്നത്തെ നമ്മുടെ ഇറാൻ, ഇറാഖ്, സെൻട്രൽ ഏഷ്യ അവിടേക്ക് വരാൻ അടുത്താണ്. കാസ്പിയൻ കടലിന്റെ തീരം ഇറാൻ, ഇറാഖ് അങ്ങനെ നിങ്ങൾ മേപ്പെടുത്തുകയാണ് അവിടെ വരാം. അപ്പോൾ അവരാണ് ഇവർക്ക് അറിവ് കൊടുത്തത്. ഗ്രീക്കുകാരുടെ അറിവ് അറബികൾക്ക് കിട്ടി. അവരവിടെ എല്ലാവരും കൂടി അവർ ഒത്തിച്ചു ഒന്നിച്ചുകൂടി അവിടെ നിന്ന് പതുക്കെ അവരവിടുത്തെ പുൽമേടുകളുടെ കൂടെ യാത്ര ചെയ്ത് ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഗ്രീക്കുകാർ അങ്ങനെ വന്നു, അറബികൾ കടൽ വഴി വന്നു, അങ്ങനെ കുറെ അറിവൊക്കെ നമുക്കുണ്ടായി. അതിനെ കുറിച്ചൊന്നും വലിയ അവരുടെ അറിവിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലായിരുന്നു. ഇവിടെയുള്ളവരൊക്കെ പഴയ പുസ്തകങ്ങൾ പഠിച്ച ഒരാൾ സർവജ്ഞനാകാം, അത്രയേ ഉള്ളൂ. അധികം സർവജ്ഞത്വമൊന്നും സാധിക്കില്ല, അന്ന് അതിനുള്ള വഴിയില്ല. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുക, പിന്നെ ഇത് പഠിക്കുക, വേറെ വഴിയൊന്നും ഇല്ല. അന്ന് ടെലിസ്കോപ്പ് ഇല്ല, മൈക്രോസ്കോപ്പ് ഇല്ല, കമ്പ്യൂട്ടറിന്റെ കാര്യം പറയാനില്ല. ഇത്രയും വലിയ അറിവിന്റെ ഈ കുതിച്ചു ചാട്ടമുണ്ട് കമ്പ്യൂട്ടർ വന്നതിന് ശേഷം. അതിന്റെ സഹായത്തോടെയാണ് മനുഷ്യൻ ഇത്രയും വലിയ അറിവ് സ്വന്തമാക്കുന്നത്. ഇന്നിപ്പം മനുഷ്യന്റെ അറിവിന് സർവജ്ഞനാകാന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും 700 കോടി കൂടെ വിചാരിച്ചാലും മുഴുവൻ അറിവും നേടാൻ പറ്റില്ല. അത്രയും വിപുലമാണ് മനുഷ്യന്റെ അറിവ്. കാരണം അത് മനുഷ്യന്റെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അല്ല, ഇന്ന് ഹാർഡ്വെയറിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് അറിവ്. അല്ലെങ്കിൽ ക്ലൗഡ് സൈറ്റുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതൊക്കെ തിരിച്ച് മനുഷ്യന്റെ തലയിൽ എടുക്കാൻ പറ്റില്ല. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ട് ബാങ്കിൽ കൊണ്ട് ഇടുന്നത് പോലെയാണ്. അവർക്കൊന്നും രൂപയായിട്ട് കയ്യിൽ വാങ്ങിക്കാൻ പറ്റത്തില്ല, അത്രയും കൂടുതല. അതുപോലെയാണ് നമ്മുടെ അറിവ് എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചു നമ്മുടെ തലച്ചോറിൽ ഒതുക്കാൻ പറ്റില്ല. അതൊക്കെ ഇനിയിങ്ങനെ ഹാർഡ്വെയറുകളിലും ക്ലൗഡ് സൈറ്റുകളിലും ഒക്കെ ആയിട്ട് ഇനി കിടക്കത്തേയുള്ളൂ. അത് ഇന്ന് നമ്മുടെ ആവശ്യത്തിന് അല്പസ്വല്പമൊക്കെ എടുക്കുക. പിന്നെ മനുഷ്യനിന് സർവജ്ഞനാകുക എന്ന് പറയുന്നത് അസാധ്യമായി. അത്രയും അറിവുണ്ട് മനുഷ്യന്റെ കയ്യിൽ. അവർ സംഭരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ അറിവ് മാത്രമല്ല, മനുഷ്യനെ എന്നുപോലെ ചിന്തിക്കാനും അറിവ് രേഖപ്പെടുത്താനും തുടങ്ങിയോ അന്ന് മുതലുള്ള അറിവാണ് സമ്പാദിച്ചിരിക്കുന്നത്. പണ്ഡിതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തു വരുന്നു, അവരാദ്യം ഇന്ദ്രിയങ്ങളുണ്ട്, അറിയുന്നു, മനസ്സിൽ സംഭരിക്കുന്നു, പിന്നെ അറിഞ്ഞതിനെ വെച്ചുകൊണ്ട് അറിയാത്തതിനെ ഊഹിക്കുന്നു. ഊഹം എന്ന് പറയുന്നത് അറിയാത്തതിനെ സംബന്ധിച്ചാണ്. അവന് ജിജ്ഞാസ, അറിയാനുള്ള ത്വര മനുഷ്യന്റെ ബുദ്ധിക്കുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവൻ അറിയാത്ത കാര്യങ്ങളെല്ലാം ഊഹിക്കുന്നു. അപ്പോൾ ഊഹം എപ്പോഴും ശരിയാകുന്നിരിക്കില്ല. ഊഹം ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാണെന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയല്ലെന്ന് തോന്നും. അങ്ങനെ വരുന്നിടത്ത് അപോഹം, അതിനെ നിരാകരിക്കുക അല്ലെങ്കിൽ തിരുത്തുക, പരിഷ്കരിക്കുക, അതൊക്കെയാണ് അപോഹം. ഇതെപ്പോഴും നടന്നുകൊണ്ടേ മനുഷ്യന്റെ ബുദ്ധിയിൽ ഊഹത്തിലൂടെ ഓരോരോ കാര്യം ആധുനിക ശാസ്ത്രം അത് തന്നെ ചെയ്യുന്നു. ഊഹത്തിലൂടെ ഓരോരോ കാര്യങ്ങളെങ്ങനെ അതിനൊരു ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഓരോന്നിങ്ങനെ രൂപപ്പെടുത്തുക, പിന്നെ വീണ്ടും അതിനെ കുറിച്ച് കൂടുതൽ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുക, പിന്നെ എന്ത് ചെയ്യുന്നു, ശരിയെല്ലാം തോന്നിയതിനൊക്കെ തള്ളിക്കളയുക. അപ്പോ നമ്മുടെ പഴയകാലത്ത് ഇവിടെ നടന്നത് ഈ രീതിയിലല്ല, ഇന്ന് നടക്കും പോലെ അല്ല. ഇന്ന് പഴയകാലത്ത് എങ്ങനെ നടന്നു എന്ന് വെച്ചപ്പോ അദ്വൈതി ഒരു സിദ്ധാന്തത്തിൽ എത്തിച്ചേർന്നു. അത് ഗൗഡബോധാചാര്യരോ അല്ലെങ്കിൽ ശങ്കരാചാര്യരോ ആരോ ആയിക്കൊള്ളട്ടെ, അവർക്ക് ഊഹങ്ങളിലൂടെ ഒരു സിദ്ധാന്തത്തെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവരപോഹ ഉപയോഗിക്കുന്ന എന്താണ്, അവരുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമായി എന്തൊക്കെയുണ്ടോ സർവത്തിനെയും തള്ളിക്കളയും. അതാണ് അവരുടെ രീതി. അവിടെയാണ് അപോഹ അവർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് പിന്നെ ശേഷിക്കുന്ന എന്തോ അതാണ് സിദ്ധാന്തം. ഇതാണ് പഴയ രീതി. പിന്നെ മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് അവരുടെ സിദ്ധാന്തത്തിന് യോജിച്ചതിനെ എടുക്കും, അതൊക്കെ ഊഹത്തിന്റെ ഭാഗമാണ്. യോജിച്ചതിനെ എടുക്കും, ആവശ്യമുള്ളതിനെ അവർ സ്വീകരിക്കും. പക്ഷെ അതൊക്കെ സ്വീകരിക്കുമ്പോൾ അതൊക്കെ സ്വന്തം സിദ്ധാന്തമാക്കിയിട്ടാണ്. അപ്പോൾ അവരുടെ വാശി എന്ന് പറയുന്നത് എന്താണ്, മുഴുവൻ പഴയ തത്വചിന്തകളുടെ വാശി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഊഹങ്ങളെല്ലാം ശരിയാണ്, മറ്റ് നിലവിലിരിക്കുന്നതും ഉണ്ടായിരുന്നതും എല്ലാം തെറ്റാണ് ഈ ഒരു നിലപാട്. മറ്റുള്ളവരൊന്നും അവർ സ്വീകരിക്കില്ല എന്നില്ല, സ്വീകരിക്കുന്നതൊക്കെ അവരുടേതാക്കി മാറ്റും. ഉദാഹരണം പറഞ്ഞാൽ സംഖ്യന്മാര് പുരുഷൻ നിർഗുണനാണെന്ന് പറഞ്ഞു, അദ്വൈതനെ സ്വന്തമാക്കി പറഞ്ഞു ഞങ്ങളുടെ ബ്രഹ്മം നിർഗുണമാണ്. സംഖ്യന്മാർ പറഞ്ഞ് പ്രകൃതി നിത്യമാണ്, അവിടെയാണ് ഈ പറയുന്നത് എന്താണ് അത് രജസ്വരൂപം പോലെ മിഥ്യയാണ്, അദ്വൈതയിൽ പറഞ്ഞ അപോഹം തള്ളിക്കളഞ്ഞു. ഇതാണ് പഴയ രീതി എന്ന് പറയുന്നത്, പഴയ തത്വചിന്തയുടെ ഒരു രീതി. പ്രത്യേകിച്ചും ഭാരതീയമായ തത്വചിന്തയുടെ രീതി ഇതാണ്. ആധുനിക ശാസ്ത്രം പോലെ അല്ല. ആധുനിക ശാസ്ത്രത്തിൽ ചോദിച്ചാൽ ഇപ്പോൾ ഈ മൊബൈല് തന്നെ വിധി രൂപത്തിലാവണമെങ്കിൽ എന്ത് വേണം, ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, ബയോളജി വേണം, ഇലക്ട്രോണിക്സ് വേണം, എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം നൂറുകണക്കിന് ശാസ്ത്ര വഴികളെല്ലാം കൂടി കൂടി ചേർന്നാൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. അന്ന് ശരിയല്ല എന്ന് പറഞ്ഞ് കണ്ണിച്ച മൊബൈൽ ഉണ്ടാകത്തില്ല. കാരണം ഇത് തത്വചിന്ത അല്ലാത്തതുകൊണ്ടാണ്, തത്വചിന്തയിൽ അങ്ങനെ അടങ്ങില്ല. നമ്മുടെ ഇവിടുത്തെ പഴയ തത്വചിന്ത ഭൗതികശാസ്ത്രത്തിലാണെങ്കിലും ഇങ്ങനെ എല്ലാവർക്കും കൂടിച്ചേർന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റും, സഹകരിച്ചാലേ പറ്റും, അല്ല ഒന്നിനെ തള്ളിക്കളഞ്ഞാൽ പറ്റില്ല. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പഴയ ആൾക്കാർ ചെയ്യുന്നത് ഊഹാപോഹങ്ങളിലൂടെ സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കുകയാണ്. അതാണ് പഴയ നമ്മുടെ തത്വചിന്തയുടെ പ്രത്യേകത. അത് ഊഹാപോഹ അധിഷ്ഠിതമാണ്. അവരുടെ സിദ്ധാന്തങ്ങളെല്ലാം ചിന്തയുടെ ലോകത്തിലാണ്. ചിന്തയിലൂടെ അവര് തിയറികളെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന്റെ തുടക്കത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രഹണം ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അറിവ് നേടുന്നതിന്റെ തുടക്കം. മുമ്പോട്ട് പോയാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല, പിന്നെ അവർക്ക് കണ്ണടച്ചിരുന്ന് ചിന്തിക്കാം, അതിന്റെ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കും. ഇന്നത്തെ ആധുനിക രീതി എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവര് കേവലം ചിന്തയിൽ ഊഹാപോഹങ്ങളിലൂടെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയല്ല, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ പഠിച്ചിട്ട് വസ്തുനിഷ്ഠമായ അറിവ് നേടുകയാണ്. അപ്പൊ അതിനൊരു പ്രയോഗമുണ്ട്, ഒരു ആപ്ലിക്കേഷനുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ അവിടെ എന്താണ് എല്ലാം കൂടെ അവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം സമന്വയവും എല്ലാവർക്കും കൂടെ ചേർന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. തത്വചിന്തയിൽ അത് സാധിക്കുന്ന കാര്യമാണ്. കാരണം ഓരോരുത്തരുടെയും നിലനിൽപ്പ് മറ്റുള്ളവരെ ഖണ്ഡിച്ചിട്ടാണ്, അല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പഴയ നിങ്ങളെയെങ്കിലും ഒരു ശാസ്ത്രം കൊടുത്ത് പഠിച്ചാൽ അതിൽ കൂടുതലും നമ്മൾക്ക് പഠിക്കേണ്ടി വരുന്നത് പൂർവപക്ഷത്തെ ഖണ്ഡിക്കുന്നതാണ്. സിദ്ധാന്തം ഒരു വരിയൊക്കെ വേണം. പൂർവപക്ഷം ഒന്ന് രണ്ട് പാരഗ്രാഫ് കഴിഞ്ഞാൽ ഒരു വരി സിദ്ധാന്തം അങ്ങനെയാണ്. അതാണ് പഴയ തത്വചിന്തയുടെ രീതി ഇന്ത്യയിലെ നമ്മുടെ. പാശ്ചാത്യമായാലും ശരി, കേവല തത്വചിന്ത എടുത്താൽ അവിടെ ഇതുപോലെയുള്ള രീതിയൊക്കെ അവിടെയും കാണാൻ പറ്റും. ഇപ്പൊ പ്രപഞ്ച കാരണം ഇന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് അദ്വൈതി പറയുന്നത്. അത് തത്വചിന്താപരമായ ഒരു നിലപാടാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എങ്ങനെ അങ്ങനെയുള്ള നിലപാടുകളിൽ എത്തിച്ചേരുന്നു, അത് തത്വചിന്താപരമായ നിലപാടാണ്. അപ്പൊ അത് ചെയ്തത് വളരെ ബുദ്ധിമാന്മാരും ഒരുപാട് പരിശ്രമിച്ചിട്ടുമാണ് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളിൽ അവരെത്തിച്ചേർന്നത്. ചെറിയൊരു കാര്യമുണ്ട്, അവരൊന്നൊരുപാട് ചിന്തിച്ചു, ഒരുപാട് ചിന്തിച്ചിട്ട് എത്തിച്ചേർ. അത് പറയുമ്പോൾ അത് അദ്വൈതിയുടെ മാത്രം നിലപാടാണ്, വേറെ ആരും സ്വീകരിക്കത്തില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കും ഇതൊന്നുതാണ്, സച്ചിദാനന്ദമാണ് ഇതിന്റെ കാരണം. ഇതെല്ലാം എന്താണ്, ഇതിനെങ്ങനെയാണോ നമുക്ക് വിശദീകരിക്കാം, വ്യാഖ്യാനമാണ്. ഇതിനെ സത്യമൊന്നും വ്യാഖ്യാനിക്കാം, മിഥ്യയൊന്നും വ്യാഖ്യാനിക്കാം. പ്രപഞ്ചത്തിൽ രണ്ടു രീതിയിലും അദ്വൈതിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇത് ഈ അദ്വൈതി അല്ലാതെ വേറൊരാളും ഇത് സ്വീകരിക്കത്തില്ല. വേറൊരാൾക്ക് വേറൊരാൾ അംഗീകരിച്ചാലും അത് തിരസ്കരിച്ചാലും അദ്വൈതിക്ക് അതൊരു പ്രശ്നവുമല്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് ഈ ഭൗതികമായ ലോകത്തിൽ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഇത് ചിന്താലോകമാണ്. ആ ചിന്താലോകത്തിൽ നിങ്ങൾ പറയുകയാണത് എന്താണ്, ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് പരിശ്രമിച്ച് ഒരു സിദ്ധാന്തം ഉണ്ടാക്കുകയാണ്. സച്ചിദാനന്ദമാണ് കാരണമെന്ന് പറഞ്ഞാൽ വേറെയുള്ള പറയുന്നത് കാരണമല്ലെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഭൗതികമായ ലോകത്തിൽ അത് ഒരു മാറ്റം ഉണ്ടാക്കത്തില്ല. കാരണം അത് ചിന്തയുടെ ലോകത്തുണ്ടായി വന്ന സിദ്ധാന്തമാണ്. ആ സമയം എന്താണ് പറഞ്ഞുള്ള, ഇപ്പൊ ഈ മൊബൈലിനെ സംബന്ധിച്ച് ഇതിനകത്ത് വരുന്ന ആ തിയറികൾ എന്താണ്, ഫിസിക്സിനെയോ കെമിസ്ട്രിയോ ഇലക്ട്രോണിക്സിനെയോ ഒക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വരും. കാരണം എന്തുകൊണ്ട്, ഇത് കേവലം ചിന്താലോകത്തുള്ളതല്ല, വസ്തുനിഷ്ഠമായ ശാസ്ത്രമാണ്. മറ്റത് ഊഹാപോഹങ്ങളിലുള്ള ശാസ്ത്രമാണ്. രണ്ട് ശാസ്ത്രമാണ്, രണ്ടിന്റെ ബേസ് വേറെയാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ പല കൂട്ടന്മാരും പറയുന്നത് ഇതൊക്കെ ഒന്നാണ്, ഇതെല്ലാം കൂടെ അങ്ങ് നമുക്ക് സമന്വയിപ്പിക്കുക എന്നൊക്കെ തോന്നും. അതൊക്കെ വിവരക്കേടാണ്, നടക്കുന്ന കാര്യമില്ല. രണ്ട് രണ്ട് തന്നെയാണ്. അങ്ങനെ നമുക്ക് ഒന്നാക്കാൻ പറ്റില്ല. ഗ്രഹണം ധാരണം ഊഹം അപോഹം സിദ്ധാന്തം എന്ന് വരുന്ന വഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒന്നാണ് അദ്വൈതം ദ്വൈതം നമ്മുടെ ഈ ദർശനങ്ങളല്ല. അതിന് ഈ മൊബൈലിന്റെ ശാസ്ത്രം അത് ഒരിക്കലും ഒന്നാകത്തില്ല. അതിന്റെ പിന്നിൽ നിന്ന് എത്ര ഗഹനമായ ഫിസിക്സ് ഉണ്ടായാലും ശരി, അതിനെയൊന്നും കൊണ്ടുവന്ന് അതിനോട് ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. ഞാനിത് പ്രത്യേകം ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ കൃതികളൊക്കെ വ്യാഖ്യാനിച്ചിട്ട് പലരും ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്, അത് ഫിസിക്സാണ് നീ പറഞ്ഞിരിക്കുന്നത്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അവരെ കുറിച്ച് പൊട്ടന്മാരെന്നേ പറയാൻ പറ്റും എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒന്നും അംഗീകരിക്കാനേ പറ്റത്തില്ല എത്ര വലിയ സ്വാമി എഴുതിയാലും ശരി, അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു തരത്തിലും ഇത് യോജിക്കത്തില്ല. അതെന്താണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളൊരാശയം കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ആശയങ്ങളും തോന്നും, പക്ഷെ ആശയം എങ്ങനെ രൂപപ്പെട്ടതെന്നൂടെ നോക്കണം. അതെങ്ങനെയാണ് ആശയത്തെ രൂപപ്പെടുത്തിയെടുത്തത് അത് മനസ്സിലാകുമ്പോൾ എന്താണ് ആധുനിക ഭൗതിക വിജ്ഞാനമായിട്ട് ഒരുപാട് അതിന് അന്തരമുണ്ട്. അതിൻ്റെ രീതി അതല്ല, ഒന്നിപ്പിക്കാൻ പറ്റത്തില്ല. ആധുനിക ശാസ്ത്രത്തിന് പരമാവധി പോയാൽ എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ വികാസം എന്ന് വേണമെങ്കിൽ പറയാം, പ്രപഞ്ച വികാസത്തിന്റെ ഒരു ഹിസ്റ്ററി പറയാൻ പറ്റും. എത്രയൊക്കെ ശ്രമിച്ചാലും അതിനപ്പുറം പറ്റില്ല പറയാൻ. ഒരു ഹിസ്റ്ററി പറയാം, എങ്ങനെ തുടക്കത്തിൽ നിന്ന് ഇങ്ങോട്ടല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇവിടെ നിന്ന് പുറകിലോട്ട്, അങ്ങനെ പറയാൻ പറ്റും. അതിന് ഏറ്റവും വലിയ വ്യത്യാസം മനസ്സിലാവും. പ്രപഞ്ച ഉത്പത്തിയെ കുറിച്ച് പറയുമ്പം ഭൗതികശാസ്ത്രത്തിന് പ്രപഞ്ച ഉത്പത്തിയിൽ നിന്ന് തുടങ്ങാൻ പറ്റും. പിന്നെ അവരെന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് പുറകിലോട്ട് പറയും, ഇപ്പതാ ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പിന്നെ അവർ ചെന്ന് എത്തിച്ചേരുന്ന സ്റ്റാൻഡേർഡ് മോഡൽ. അതുവരേക്ക് എത്തുമ്പോൾ അവർക്ക് ഏകദേശം അത് ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഈ ഗുരുവിന്റെ കൃതിയിൽ അതാരെ ഏത് വ്യാഖ്യാനമാണെന്ന് ഓർക്കുന്നില്ല, ഇപ്പൊ ഓർമ്മയും കുറവുണ്ട്. എനിക്ക് പ്രായത്തിൻ്റെതായ ഒരു ഓർമ്മക്കുറവുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നതാണ്, പഴയ കാലത്ത് പഠിച്ചതല്ല ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പൊ പഠിക്കുന്നതിന് മറന്നു. ഇപ്പൊ എന്തെങ്കിലും വായിക്കാൻ കേൾക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതും മനസ്സിലാക്കത്തില്ല, പഴയതെന്നാ ഓർമ്മയുണ്ട്. കാശി പഠിച്ചതോ അതൊക്കെയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും വലിയ പ്രയാസമല്ല ഓർക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ എന്ത് വായിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ എത്തിച്ചേരാൻ പ്രയാസമാണ്. എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബ്രെയിൻ ഡീജനറേഷനാണ്, ബ്രെയിൻ വളരുകയല്ല ക്ഷയിക്കുകയാണ്, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിന്റെ തന്നെ വ്യാഖ്യാനത്തിൽ ഒരാൾ എഴുതി വെച്ചിരിക്കുന്നു, ഗുരു ഇവിടെ പറഞ്ഞത് സയൻസിൽ പറയുന്ന ഹിഗ്സ് ബോസോൺ ദൈവകണിക എന്നൊക്കെ പറയുന്നു, അതാണ് ഇവിടെ ഗുരു എന്നൊക്കെ പറയുന്നത് വ്യാഖ്യാനിക്കുന്നത് വലിയ തന്റെ ഇടമാണ് രണ്ടാമത്. അതെന്താ അങ്ങയുടെ പുസ്തകം അയ്യോ, ഒരു ദിവസം എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു അതെന്തെന്ന് വെച്ചാൽ അവർക്ക് സയൻസ് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അവർക്ക് സയൻസിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ട് ഇങ്ങനെയുള്ളവർക്ക്, പക്ഷെ ഗുരു എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയത്തില്ല. അവിടെ പ്രശ്നം ഗുരു പറഞ്ഞിരിക്കുന്ന ആ ശാസ്ത്രത്തിന്റെ വികാസ പരിണാമങ്ങളെ കുറിച്ചൊന്നും അവർക്കൊരു ബോധമില്ല. ഇവർ പെട്ടെന്നാണ് ഒരു ആശയം കഴിക്കുമ്പോൾ കൊള്ളാമല്ലോ കോൺഷ്യസ്നസ് ബോധം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ, ഈ വാക്കുകളൊക്കെ അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ഉടനെ അവരുടെ മനസ്സ് പോകുന്ന ക്വാണ്ടം ഫിസിക്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങളിൽ പോയിട്ട് അതാണ് ഇത്, ഇതാണ് അത്, ഇങ്ങനെ ഒരു തെറ്റായ ധാരണയിൽ പെട്ടെന്ന് തിടുക്കത്തിലെത്തിച്ചേരുന്നതാണ്. ഇതവിടെയെങ്കിലും എത്തുന്നതല്ല പറഞ്ഞില്ലേ. ഇതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. ഇത് പറയുന്ന എന്താണ്? ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്നാണ്. ആധുനിക ബോധ്യം പറയുന്ന എന്താണ്? അവർക്ക് ഇന്നതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. മറിച്ച് എന്താണ്? ഇവിടെ നിന്ന് അവർ പിറകിലോട്ട് അന്വേഷിക്കുകയാണ്. ഈ പറയുന്ന ഹിഗ്സ് ബോസോൺ എന്ന് വെച്ചാൽ ദൈവഗണം, അതൊക്കെ എത്തി അടുത്ത കാലത്താണ്. അപ്പൊ അവരിങ്ങനെ പോയി പോയി പോയി പോയി ഒരു പരിധി ചെല്ലുമ്പോൾ നിന്നു പോവുകയാണ്. പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോ അതുവരെയുള്ളത് ഇതിനാണ് അവർ പറയുന്നത് പ്രപഞ്ചത്തിന്റെ ചരിത്രം, അതിന്റെ വികാസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പിറകിലോട്ട് പിറകിലോട്ട് മനസ്സിലാക്കി പോകാനേ പറ്റും. അല്ലാതെ അദ്വൈതി പറയുന്ന പോലെ എന്താണ്? ബ്രഹ്മത്തിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി വരാൻ പറ്റില്ല. കാരണം അതൊക്കെ അവരെ സംബന്ധിച്ച് ഒരിക്കലും പിടികിട്ടാത്ത സംഗതികളാണ്. പിന്നെ ചിലർ തിടുക്കപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ ആൾക്കാരെ പോലെയുള്ളവർ ഈ ഇതൊക്കെ വായിച്ചിട്ട് ഗുരുവിന്റെയൊക്കെ ആശയങ്ങൾ വായിക്കുമ്പോഴും മറ്റ് എന്താണ് അവർ ഈ കോൺഷ്യസ്നസ് അത് 1940s അതിനോടടുപ്പിച്ച കാലങ്ങളിൽ കുറേ സയന്റിസ്റ്റുകൾ നേരെ ക്വാണ്ടം ഫിസിക്സിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് അത് വ്യക്തമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല. നേരെ കോൺഷ്യസ്നസ്സിലേക്ക് വന്നു. അങ്ങനെ കുറേ അവരെ സംബന്ധിച്ച് അവിടെ കുറേ സമസ്യകളുണ്ടായി. അങ്ങനെ വന്നപ്പോൾ കുറച്ചു പേര് തിരിഞ്ഞ് ബൗദ്ധ ദർശനത്തിലേക്കും അദ്വൈതത്തിലേക്ക് ഇപ്പൊ തിരിഞ്ഞിട്ട് ഇനി അവിടെ നിന്ന് ഇതിനെന്തെങ്കിലും സമാനം അങ്ങനെയൊക്കെ അന്വേഷിച്ചു എന്ന് പറയുന്ന വാസ്തവമാണ്. അങ്ങനെ ഒരു അന്വേഷണവും പഠനവും കടന്നു, പക്ഷെ അതൊന്നും ഒരിടത്തും എത്തിയില്ല. അപ്പൊ അവര് എന്താണ് സയൻസിന് ഉത്തരം കിട്ടാത്തതിന് ഉത്തരം ഫിലോസഫിയിൽ നിന്ന് കിട്ടുമോന്ന് അവരന്വേഷിച്ചു എന്ന് അന്വേഷണം നടത്തിയെന്നേ ഉള്ളൂ എന്റെ അർത്ഥം. അന്ന് പ്രഗത്ഭരായ പലരും കാരണം സയൻസിന് ഉത്തരം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അപ്പൊ അവർ ഫിലോസഫിയിലേക്ക് തിരിയുന്നു. പക്ഷെ അതില് സയൻസ് എന്തോ ആയിക്കൊള്ളട്ടെ, അത് സയൻസിനെ കുറിച്ച് നമ്മൾ പറയാൻ ആധികാരികമായി പറയാൻ നമ്മളല്ല, കാരണം നമ്മൾ സയന്റിസ്റ്റല്ല, ശാസ്ത്രജ്ഞ. പക്ഷെ തത്വചിന്തയിലെ പ്രശ്നം എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവരുടെ സഹായം ആവശ്യമില്ല. തത്വചിന്തയിൽ എന്താണ് സമസ്യ എന്ന് പറയുന്ന കാര്യം, അതിന്റെ മേന്മ എന്താണ്, അതിന്റെ പോരായ്മ എന്താണ്, രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് രണ്ടുമാണ്. അദ്വൈതം എന്ത് ചെയ്യുന്നു? ഇവിടെ പറയുന്നത് എന്താണ്? വിത്തൊന്നുതാൻ, വിത്തിൽ നിന്ന് തുടങ്ങിയാണ്, തുടക്കം അവിടെ നിന്നാണ്, സച്ചിദാനന്ദത്തിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന്. അവർ തുടങ്ങുന്ന എവിടെയാണ്? നമ്മൾ കാണുന്ന ഈ ഭൗതികമായ വസ്തുക്കളിൽ നിന്ന് പഠനം നടത്തി നടത്തി നടത്തി നടത്തി പുറകിലോട്ട് പോകും. പുറകിലോട്ട് കിടന്നാൽ ഒരു പരിധി വരുമ്പോൾ അവർക്ക് ഉത്തരവില്ല, വിശദീകരിക്കാൻ പറ്റുന്നില്ല സത്യസന്ധമായി. അപ്പൊ അവിടെ നിന്നു പോവുകയാണ്. അവിടെ പിന്നെ ഈ പറയുന്ന സച്ചിദാനന്ദമാണോ ബ്രഹ്മമാണോ എന്ന് അവർക്ക് തീരുമാനിക്കാൻ ഒരു വഴിയില്ല. ഞാൻ മുമ്പ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ പ്രശ്നങ്ങളെ കുറിച്ച്. അതുകൊണ്ട് ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു സംശയമില്ല അദ്വൈതികളെ സംബന്ധിച്ചിടും. ഇത് സച്ചിദാനന്ദത്തിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് പ്രപഞ്ചം. അവർക്ക് ആ വിഷയത്തിൽ യാതൊരു സംശയമില്ല. കാരണം സംശയം എന്തുകൊണ്ട് വരുന്നില്ല, തത്വചിന്തയുടെ പോക്ക് എങ്ങനെയാണ്, തത്വചിന്തയിലൂടെ അവർക്ക് നിശ്ചിതമായൊരു അറിവ് അവർക്ക് തത്വചിന്തകർക്ക് എന്നെ പറ്റും നേടിയെടുക്കാൻ പറ്റും. അത് തത്വചിന്തയുടെ ഒരു പ്രത്യേകതയാണ്, തത്വചിന്തയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അവരുടെ അറിവിൽ അവർക്കൊരു സംശയമില്ല. ഈ പ്രപഞ്ച കാരണം സച്ചിദാനന്ദം തന്നെ. ആ നിശ്ചയം എന്ന് പറയുന്നതിന് ഒരു കാരണവശാലും നമുക്ക് മറ്റ് ഇന്നത്തെ അറിവുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റില്ല. തത്വചിന്തയിൽ എന്താണ്, ആദ്യം സംശയത്തിൽ തുടങ്ങുന്നു, തുടങ്ങി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സംശയമെല്ലാം തീരുന്നു, എന്നിട്ട് അവർ തീരുമാനത്തിലെത്തിച്ചേരുന്നു. സച്ചിദാനന്ദമാണ് കാരണം. ആധുനിക ഭൗതികത്തിലാണെങ്കിലോ സംശയത്തിൽ തുടങ്ങുന്നു, സംശയങ്ങൾ പരിഹരിക്കുന്നു, പുതിയ സംശയങ്ങൾ ഉണ്ടാകുന്നു, വീണ്ടും പരിഹരിക്കുന്നു. അവർ നിൽക്കുന്നവിടെ പുതിയ സംശയങ്ങൾ നിൽക്കുകയാണ്. അത് സംശയങ്ങൾ തീർന്നതെന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല, കാരണം പുതിയ സംശയം ഒന്നുകൊണ്ട്. അപ്പൊ ഇത് രണ്ടു ദിനം ഒന്നാകും. ഇവർ പറയുന്ന എന്താണ്, ഞങ്ങളുടെ എല്ലാ സംശയം തീർന്നു, പ്രപഞ്ച കാരണം ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓരോ ചിന്തകന്മാരും ഇവിടെ ക്ലെയിമാണ്, ഞങ്ങൾക്കറിയാം എന്താണ് പ്രപഞ്ചത്തിൽ. മറ്റൊരെന്താ പറയുന്നത്, ഞങ്ങൾ കുറെയൊക്കെ മനസ്സിലാക്കി, പക്ഷെ പിന്നെ സംശയം ശേഷിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ ഒന്നാവും. കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു പദം ഉണ്ടെന്ന് വിചാരിച്ച് ഇതൊന്നും ഒന്നാവത്തില്ല, അബദ്ധമാണ്. അതുകൊണ്ട് അദ്വൈതത്തിന്റെ നിലപാടനുസരിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ച് രണ്ടും പറയാം. എന്താണ് സത്യം തന്നെ, അത് ആലിന്റെയും ആൽവിത്തിന്റെയും ഉപമ വെച്ച് പറയുക, സത്യം തന്നെയാണ്. രജ്ജുവിന്റെയും സർപ്പത്തിന്റെയും ഉടമ ഉദാഹരണം വെച്ച് പറയാം. എന്താണ് ഇത്, മിഥ്യയാണ്. ഇതൊക്കെ അദ്വൈതിക്ക് പറയാൻ പറ്റും. അവിടെ അവരുപയോഗിക്കുന്ന ഊഹാപോഹങ്ങളിലൂടെ എത്തിച്ചേരുന്ന സിദ്ധാന്തങ്ങളാണെന്ന് മനസ്സിലാവും. ഈ സിദ്ധാന്തത്തെ തന്നെയാണ് തിയറി എന്ന് പറയുന്നത് സയൻസിൽ. പക്ഷെ വലിയ വ്യത്യാസം വരുന്നത് എന്താണ്, സയൻസിന്റെ തിയറി ഇവരുടെ സിദ്ധാന്തം തമ്മിൽ വരുന്ന വലിയ വ്യത്യാസം എന്താണ്? വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ശരി. അതായത് ഈ തത്വചിന്തയുടെ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അതിനെ അതേപടി എടുത്ത് ഭൗതികമായൊരിടത്തും പ്രയോഗിക്കാൻ പറ്റത്തില്ല. അതൊരു സിദ്ധാന്തമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം, പറയാം. ആന്തരികമായി ആ സിദ്ധാന്തത്തെ സംബന്ധിച്ചുള്ള നമുക്ക് സങ്കല്പങ്ങളെല്ലാം ഉണ്ടാക്കാം. തിയറി എന്ന് പറയുന്നത് സയൻസിന്റെ തിയറി ഉണ്ടായിരുന്നു, ഭൗതികമായ ആപ്ലിക്കേഷനുണ്ട്. അതെടുത്ത് പ്രയോഗിച്ചാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്തിനീ മേശയും കസേരയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? അങ്ങനെയുള്ള തിയറിയുടെ ആപ്ലിക്കേഷനാണ്. ഇവിടെ തത്വചിന്തയുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കും? നമ്മുടെ ഉള്ളിലിരിക്കും. അതെടുത്തൊരു മേശ ഉണ്ടാക്കാൻ പറ്റും? പറ്റും. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് അളക്കാനും കുറിക്കാനും വരയ്ക്കാനും മുറിക്കാനും യോജിപ്പിക്കാനും ഒന്നും പറ്റത്തില്ല. അതിന്റെ പ്രത്യേകത അതാണ്. അത് മാനസികമായി ആശയപരമായി നമുക്ക് ഗുണങ്ങളൊക്കെ ചെയ്യും, അതൊക്കെ ഉണ്ടാവും. അതെല്ലാം ആശയപരമായി ആന്തരികമായാണ് അതിന്റെ പ്രവർത്തനം എല്ലാം ആണ് ജ്ഞാനി എന്ന് പറയുന്നത്. ജ്ഞാനമുള്ളവനായിട്ടിരിക്കും, അതിന്റെ ഉള്ളില്ലാതെ ഇരിക്കും. അതിന്റെ വ്യത്യാസം. അപ്പോ ഇത് രണ്ടും ശരിയാണ്. ഏത് പ്രപഞ്ചം അദ്വൈതമനുസരിച്ച് സത്യം എന്ന് പറഞ്ഞാലും പ്രപഞ്ചം അദ്വൈതമനുസരിച്ച് മിഥ്യ എന്ന് പറഞ്ഞാലും രണ്ടും ശരിയാണ്. എങ്ങനെയല്ലോ ശരി? മാനസികമായ ശരി, തത്വചിന്താപരമായ ശരിയാണ്. അത് മനസ്സിലാണ്.